Cierta. ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹവശ്യമധ്യം 3:12 അധികണ്ണാഞ്ചസൂത്ര 21 ദർശനാച്ച സ്വപ്നപ്രപഞ്ചവത് തത്വമസി ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന ശ്രുതി ബോധിപ്പിക്കുമ്പോൾ വിദ്യാസ്വയം ഉത്പദ്യതെ വിദ്യാസ്വയം ഉത്പദ്യതെ അറിവ് സ്വയം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകും. അറിവെങ്ങനെ ഉണ്ടാകും? സ്വയം ഉണ്ടാകും, കാരണം അറിവ് സ്വയം പ്രകാശമാണ്. നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമാണ്, പിന്നെ അത് സ്വയമല്ലേ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവും. അവ സ്വയം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? സ്വയമേവ ഉത്പദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒന്നിനെ അപേക്ഷിക്കാതെ അതായത് ശ്രുതി അപേക്ഷിക്കുന്നു, ശ്രുതി ഒഴികെ മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. ഒന്നിനെ അപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനും തനിയും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാകുന്നു, അങ്ങനെ ഉണ്ടാകുന്നില്ല. സ്വയമേവ ഉത്പത്തി എന്ന് പറഞ്ഞാൽ പ്രമേണ പ്രമാണത്തെ അപേക്ഷിക്കുന്നുണ്ട്. പ്രമാണം കൂടാതെ പ്രമേയം ഉണ്ടാകത്തില്ല, അങ്ങനൊന്നും സംഭവിക്കത്തേയില്ല. അപ്പൊ പ്രമാണത്തെ അപേക്ഷിക്കുന്നു, ജ്ഞാനത്തിൻ്റെ ഉത്പത്തി പ്രമാണത്തെ അപേക്ഷിക്കുന്നു, മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല എന്നാണ്. അപ്പോൾ മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാവും. നേരിട്ട് പ്രമാണത്തെ അല്ലാതെ മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാകും. അതാണ് പ്രമാണം എന്ന് പറയുന്നത്, യോഗ്യത. അതിനാണ് പ്രമാണം എന്ന് പറയുന്നത്. പ്രമാണത്തെ അപേക്ഷിക്കുന്നതോടൊപ്പം വ്യക്തിയുടെ യോഗ്യത അപേക്ഷിക്കുന്നു. അപ്പോൾ പ്രമാണം, യോഗ്യത രണ്ടിനെ അപേക്ഷിച്ചിട്ടാണ് സ്വയമേവ ഉത്പദ്യത എന്ന് പറയുന്നത്. വ്യക്തിക്ക് യോഗ്യത ചെയ്യുന്നുണ്ട്, പ്രമാണം ഉണ്ടായാലും കാര്യമില്ല. ഇനി യോഗ്യതയുണ്ട്, ഒരാൾ യോഗ്യനാണ്, പക്ഷെ പ്രമാണമില്ലെങ്കിൽ അതുകൊണ്ടും കാര്യമില്ല. അപ്പൊ ഇത് രണ്ടും ആവശ്യമാണ്. വ്യക്തിയുടെ യോഗ്യനായ വ്യക്തി പ്രമാണം പ്രവർത്തി കൊണ്ട് ജ്ഞാനം ഉണ്ടാകും. ഇതാണ് സ്വയമേവ ഉത്പദ്ധ്യത എന്ന് പറയുന്നത്. അപ്പൊ സ്വയമേവ ഉത്പദ്ധ്യത എന്ന് പറയുമ്പോൾ ഇവിടെ എന്തിനാണ് നിഷേധിക്കുന്നത്? സ്വയം ഏവ എന്ന് പറയുമ്പോൾ മറ്റൊന്നിനെ നിഷേധിക്കുന്നുണ്ട്. എന്തിനെ? പ്രപഞ്ച പ്രവിലാപനം ആവശ്യമില്ല, പ്രപഞ്ച പ്രവിലാപനത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ ആവശ്യമില്ല. എന്ത് സാധനം? സമാധി. എന്തിനാണ് നിഷേധിക്കുന്നത്? മറ്റ് ക്രിയ ഒന്നും ആവശ്യമില്ല, പ്രമാണം വഴിയും മറ്റൊരു വിധി നിയോഗം അതിൻ്റെ ആവശ്യമുണ്ട്. അതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഉപാസനകൾക്കും മറ്റും എങ്ങനെയാണ് വിധി ആവശ്യമുള്ളത്, അതുപോലെ ബ്രഹ്മജ്ഞാനത്തിന് നിയോഗം അല്ലെങ്കിൽ വിധി ആവശ്യമുണ്ടോ, അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം അത് ആവശ്യമുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ ദോഷം? എന്താ ദോഷം? ജ്ഞാനം കൃതകമാകും എന്ന് പറഞ്ഞാൽ കാര്യമാകും, ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ കാര്യമാണല്ലോ. പ്രമാണത്തിൽ നിന്ന് ഉണ്ടാകുന്നു, അപ്പൊ പ്രമാണ കാര്യമാണ്. കർത്തൃകാരക ക്രിയാപേക്ഷമാകും, കർത്തൃകാരക ക്രിയാപേക്ഷമാകും, കർത്തൃകാരക ക്രിയാപേക്ഷമാകും. നിയോഗം വന്നു കഴിഞ്ഞാൽ അവിടെ അനുഷ്ഠാനം വേണ്ടി വരും. ഉപാസനയിലും മറ്റും എന്താണോ വിധിയുണ്ട്, അപ്പോൾ അവിടെ ഒരു അനുഷ്ഠാനം ആവശ്യമായിട്ട് വരുന്നു. ആ അനുഷ്ഠാനത്തിന് ഫലമുണ്ടാകും. അപ്പോൾ വിധി, വിധിയെ കൊണ്ട് കർമ്മം, കർമ്മത്തിൻ്റെ ഫലം, ഇതാണ് കർമ്മങ്ങളിലും ഉപാസനകളിലും ഉള്ളത്. അവിടെയൊക്കെ ഒരു വിധിയുണ്ടാവും. അപ്പോൾ അവിടെ ഒരു നിയോഗം ഉണ്ടാവും, നിയോക്താവ്. ആ വിധിയാൽ നിയോഗിക്കപ്പെടുന്ന ഒരുവനുണ്ടാവും, അവനതനുസരിച്ച് പ്രവൃത്തി ചെയ്യേണ്ടി വരും. ആ പ്രവൃത്തിയുടെ ഫലമായിരിക്കും നിയോഗത്തിൻ്റെ ഫലം. ഇത് കർമ്മവും ഉപാസനയൊക്കെ ഉള്ളിടത്ത് അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വിധി നിയോഗമില്ല, നിയോഗത്തിനനുസരിച്ചുള്ള ഒരു കർമ്മമില്ല. കർമ്മത്തിൻ്റെ ഫലമല്ല ജ്ഞാനം. അപ്പൊ ജ്ഞാനം ഫലമല്ല എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? അനുഷ്ഠാന ഫലം അല്ല എന്നാ? എന്നാൽ ജ്ഞാനം ഫലമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപദേശത്തിന്റെ ഫലമാണ്, പ്രമാണഫലമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉത്പദ്യതേ എന്ന് പറഞ്ഞിരിക്കുന്നു, ഉത്പന്നമാകുന്ന ഒന്ന് ഫലമാണ്. അപ്പൊ അത് പ്രമാണ ഫലമാണ്. ആ വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച ചെയ്യുന്നത്. അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇവിടെ കൊണ്ട് എന്താ പ്രയോജനം? അപ്പൊ ഏതെങ്കിലും ഒരു അഭ്യാസം കൊണ്ട് ഒരാൾക്കും ജ്ഞാനത്തെ സൃഷ്ടിക്കാൻ പറ്റില്ല. എന്നാൽ ജ്ഞാനം ഉത്പന്നം ഇതാണ് ഭാഷ്യകാരന്റെ സിദ്ധാന്തത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതിൻ്റെ ഫലമാണ് അടുത്ത് പറയുന്നത്. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സംഭവിക്കും? ജ്ഞാനം കൊണ്ട് പിന്നെ സംഭവിക്കുന്നതെന്നേ ഉള്ളൂ പ്രപഞ്ചവിലെ, മറ്റൊന്നും സംഭവിക്കാനല്ല. ജ്ഞാനം കൊണ്ട് പ്രപഞ്ചവിലയും സംഭവിക്കും. അപ്പൊ ജ്ഞാനത്തിന് കാരണമായിരിക്കുന്ന എന്താ? പ്രമാണമാണ് മുഖ്യമായി. അതിനാണ് ഇവിടെ പറഞ്ഞത് ഏകമേവ അദ്വിതീയം ബ്രഹ്മ തസ്സത്യസാത്മാതീതി തസ്മിൻ ആവേദിതേ എന്ന് പറഞ്ഞു. ബ്രഹ്മത്തെ അങ്ങനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ശ്രോതാവിൽ ജ്ഞാനം ഉണ്ടാകുന്നു. പ്രപഞ്ചവിലയമാണ് ജ്ഞാനത്തിന്റെ ഫലം എന്ന് പറയുന്നു. അത് പ്രപഞ്ചവിലയം എന്നുള്ളതിന് പ്രപഞ്ച നിഷേധം, അല്ലെങ്കിൽ പ്രപഞ്ച ബാധ എന്ന് പറഞ്ഞാൽ അതെപ്പോ സംഭവിക്കുന്നതാണ്? സമകാലത്തിൽ തന്നെ സംഭവിക്കും. എപ്പോഴാണോ ഒരുവന് ജ്ഞാനം ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ മിഥ്യാജ്ഞാന നിവൃത്തിയും സംഭവിക്കും. അല്ല, ഇനി ശരിക്കും പ്രപഞ്ചവിലയം എന്ന് പറയുന്നതിന് പ്രപഞ്ചപ്രതീതി നാശം എന്നർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രാരബ്ധ ക്ഷയം കൊണ്ട് സംഭവിക്കുന്നു. ഇതൊക്കെ വ്യക്തമായി ധരിച്ചിരിക്കുന്നു. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. അതിനാണ് അത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ഭാഷകാരൻ ഇതെല്ലാം ഒരു കാലത്ത് ഒരു സ്ഥലത്തെല്ലാം പറയാൻ പറ്റില്ല, പല സ്ഥലങ്ങളിലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പൂർവാപരമായി ചിന്തിച്ച് മനസ്സിലാക്കണം. അനാവേദിതേതു ബ്രഹ്മണി ബ്രഹ്മവിജ്ഞാനം കുരു പ്രപഞ്ചവിലയും ചേതി ശതകർത്തോപ്യുക്തേ ന ബ്രഹ്മവിജ്ഞാനം പ്രപഞ്ചവിലയോ വാജ്യായതെ. മറിച്ച് ഒരാളോട് നീ ബ്രഹ്മജ്ഞാനത്തെ ഉണ്ടാക്ക്, അതിനിതാണ് ഉപായം, ഇന്ന ഉപായത്തിലൂടെ നീ ബ്രഹ്മജ്ഞാനത്തെ ഉണ്ടാക്കണം, അങ്ങനെ പ്രപഞ്ചത്തെ വിലയിപ്പിക്കണം എന്ന് എത്ര തവണ ആവർത്തിച്ച് ഉപദേശിച്ചാലും ശരി, ഉപദേശം കൊണ്ടും കാര്യമില്ല. ഉപദേശം കൊണ്ട് ഇതൊന്നും സംഭവിക്കില്ല. 100 തവണ ഉപദേശിച്ചാലും ശരി, ഇത് രണ്ടും സംഭവിക്കാൻ പോകുന്നില്ല. ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നില്ല, പ്രപഞ്ചവിലയവും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഉപദേശം എന്ന് പറയുന്നത് ഒരു മഹാസംഭവമൊന്നുമല്ല. പിന്നെന്താ വേണ്ടത്? യോഗ്യതയുണ്ട്. തസ്മിൻ ആവേദ്യത, ആ തത്വത്തെ ബോധിപ്പിക്കണം. ഉപദേശിക്കുക ഒരുപാട് കാര്യങ്ങളില്ലേ ലോകത്ത്, അതൊക്കെ ഉപദേശിച്ചുകൊണ്ട് കാര്യമുണ്ട്. അപ്പോൾ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ തത്വത്തെ ഗ്രഹിച്ചിട്ട് ബോധിപ്പിക്കണം. ഭാഷ്യകാരം പറയുന്നു അറിയിക്കുക എന്നാണല്ലോ ബോധിപ്പിക്കുക. തത്വത്തെ ബോധിപ്പിക്കുക, ഈ തത്വത്തെ ബോധിപ്പിക്കുന്നതിനുള്ള ഉപദേശം എന്ന് പറയുന്നു. അല്ലാതെ ഇവിടെ വേറൊന്നും ഭാഷ്യകാരൻ ഉപദേശമായി സ്വീകരിച്ചില്ല. ഓം ഹറീം എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശമാണ്, പക്ഷെ അത് ഇവിടുത്തെ ഉപദേശമാണ്. അതുമൊക്കെ ഉപദേശങ്ങളാണ്. സത്യം വധ ധർമ്മം ചര ഇതൊക്കെ ഉപദേശങ്ങളാണ്. അതൊന്നുമല്ല ഇവിടെ പറയുന്ന ഉപദേശം. തസ്മിന്നാവേദിതേ തത്വമസി എന്നുള്ളത് കൊണ്ട് വാക്യത്തിലൂടെ എന്തിനാണോ ബോധിപ്പിക്കുന്നത് അത് ബോധിപ്പിച്ചാൽ മാത്രമേ ഈ പറയുന്നതൊക്കെ സംഭവിക്കത്തുള്ളൂ. അല്ല ഉപദേശം ഒന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അങ്ങനെ ബോധിപ്പിക്കുമ്പോഴാണ് തത്വമസി എന്നുള്ളത് തന്നെ ഉപദേശിക്കുന്നു. പക്ഷെ അത് അയാൾക്ക് ഗ്രഹിക്കണമെങ്കിൽ അതിൻ്റെ യോഗ്യതയും വേണം. അപ്പോൾ ഇത് എല്ലാമത്ത് വരണം. ബോധിപ്പിക്കേണ്ടത് തത്വത്തെ തന്നെയായിരിക്കും. ആ തത്വത്തെ ബോധിപ്പിച്ചാൽ അയാൾക്ക് ആ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതല്ലാതെ മറ്റെന്തെങ്കിലും വിദ്യകൾ ഉപദേശിക്കണം, മറ്റെന്തെങ്കിലും ഉപാസനകളോ മറ്റെന്തെങ്കിലും അനുഷ്ഠാനങ്ങളോ കർമ്മമോ യോഗമോ ത്യാഗമോ ഭക്തിയോ എന്തുപദേശിച്ചാലും ശരി, അവിടെ തത്വം അല്ല ഉപദേശിക്കുന്നെങ്കിൽ എന്നിട്ട് പറയണം നീ പ്രപഞ്ചത്തെ വിലയിപ്പിക്കണം, ജ്ഞാനമുണ്ടാകണം, അങ്ങനെ ഒരു ധാരണയുണ്ട്. ഇങ്ങനെ കുറെ കാലം ജപിച്ചുകൊണ്ടിരിക്കുമ്പം അവസാന ഒരു ദിവസം പടയെന്നിങ്ങനെ ഉണ്ടാകും ജ്ഞാനം. ചെറിയ ജപം വ്യർത്ഥം എന്നല്ല പറയുന്നത്, ഇവിടെ ഉപാസന അംഗീകരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടൊന്നും ഞാനും ഉണ്ടാകത്തില്ല. അതിനുള്ള ഒരു അഭ്യാസത്തെ പറയുന്നത് ഇങ്ങനെ അഭ്യാസത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസം പെട്ടെന്ന് ഞാനും പൊട്ടി വരും, അത് സംഭവിക്കത്തില്ല. പിന്നെ ഞാൻ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? തത്വത്തെ തന്നെ ബോധിപ്പിക്കണം, വേറെ വഴിയൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള ആധ്യാത്മിക സാധനങ്ങളൊക്കെയോ ഭാഷകാരം പറയുന്ന അതല്ല യോഗ്യതയ്ക്ക് സഹായിക്കും. ഗുരുവിന് യോഗ്യത ഉണ്ടാക്കും, യോഗ്യതയ്ക്ക് സഹായിക്കുന്നതാണെങ്കിൽ അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയുന്നു. അതല്ലാതെ വരെ വഴിയില്ല. അനാവേദിതേത് ബ്രഹ്മണി, ബ്രഹ്മത്തെ ബോധിപ്പിക്കാതെ, എന്നുവെച്ചാൽ ബ്രഹ്മതത്വത്തെ ബോധിപ്പിക്കാതെ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബോധിപ്പിച്ചാലും പോലെ, ഇവിടെ പറയുന്ന തത്വമസിയുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി ശ്രോതാവിനത് മനസ്സിലാക്കത്തക്ക രീതിയിൽ തന്നെ ബോധിപ്പിക്കണം. അല്ലാതെ എല്ലാവരും പറയുന്ന ബ്രഹ്മത്തെക്കുറിച്ചാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞുകൊണ്ടായില്ല, അദ്വൈതത്തെ തന്നെ ബോധിപ്പിക്കുന്നു. അല്ല, ഇത് ശങ്കരാചാര്യരുടെ അഭിപ്രായമാണ്. കേൾവിക്കാർക്ക് യോജിക്കാം വിയോജിക്കാം, അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഇവിടെ എന്താണ് ശങ്കരാചാര്യർ പറയുന്നു എന്നുള്ളതാണ്. ഇനി ശങ്കരാചാര്യ എന്നുള്ള പറഞ്ഞിരിക്കുന്ന എന്നുള്ള ധാരണകളുണ്ടെങ്കിൽ അതും മാറണം. ശങ്കരാചാര്യ ഇതാ പറഞ്ഞിരിക്കുന്നു, ശങ്കരാചാര്യ എന്നല്ല പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ശങ്കരാചാര്യ പറഞ്ഞത്. ഇവിടെ അത് വളരെ സ്പഷ്ടമാണ്, അതുകൊണ്ടാണിത് വിശദീകരിക്കുന്നത്. അനാവേദിതേതു ബ്രഹ്മണി, ബ്രഹ്മവിജ്ഞാനം ഗുരു പ്രപഞ്ചവിലയം ചെയ്തി. ആ തത്വത്തെ ബോധിപ്പിക്കാതെ മറ്റെന്തെങ്കിലും ഇതിലൂടെ ബ്രഹ്മവിജ്ഞാനത്തെ ഉണ്ടാക്കൂ. പ്രപഞ്ചവിലയം കുറേ കാലം ജപിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം ബ്രഹ്മവിജ്ഞാനം ഉണ്ടാവും, കുറെ കാലം ഇത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബ്രഹ്മവിജ്ഞാനം ഉണ്ടാവും. അല്ലെങ്കിൽ ബ്രഹ്മവിജ്ഞാനം ഉണ്ടാക്കാനും പ്രപഞ്ചത്തെ ലയിപ്പിക്കാനും ഇതാണ് മാർഗമെന്ന് പറഞ്ഞു ഉപദേശിച്ചു കഴിഞ്ഞാൽ ശതകൃത്വപ്യുക്തേ, നൂറുതവണ പറഞ്ഞാലും ശരി, നിരന്തര ഉപദേശം ഉണ്ടെന്നാലും ശരി, പിറകെ നടന്ന് ഉപദേശിച്ചാലും ശരി, ശിഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ച് ഒരു ശിഷ്യന്റെ പിറകെ നടന്ന് ഉപദേശിക്കുകയാണ്. യാതൊരു രക്ഷയില്ല. എന്നാ ബ്രഹ്മജ്ഞാനം പ്രപഞ്ചവിലയോ വാ ജായതേ, ആരെയും നിരാശപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, സത്യം പറയുകയാണ്. ബ്രഹ്മജ്ഞാനം ഉണ്ടാകത്തില്ല, പ്രപഞ്ചവിലയും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു മോഹം അസ്ഥാനത്താണ് എന്നാ പറയുന്നത്. വീണ്ടും പൂർവക്ഷി ചോദിക്കുന്നു, ഇവിടെയൊക്കെ സാധാരണ മനുഷ്യന്റെ മനസ്സിൽ ചോദ്യമേ ഇല്ല എന്ന് പറഞ്ഞാൽ ചോദ്യം തീരെ ഇല്ല വരുന്നപ്പോഴാ മിഥ്യാജ്ഞാനം ദൃഢമായിരിക്കുന്നു. വിപരീത ബുദ്ധി ഉറച്ചിരുന്ന ചോദ്യമില്ല. ഞാൻ ധരിച്ചിരിക്കുന്നതാണ് ശരി എന്ന് ഉറപ്പിച്ചിരുന്ന പിന്നെ ചോദ്യം വരും. അതുകൊണ്ടാണ് ചോദ്യമില്ലാത്ത, അറിവില്ലായ്മയെക്കാളും അപകടമാണത്. ഉറച്ചിരിക്കുകയാണ് ഇതാണ് ശരി. മനുഷ്യരെല്ലാവരും അങ്ങനെ അവരവരുടെ ശരികളിൽ ഉറച്ചിരിക്കുകയാണ്. കൃത്യന്മാരായിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ചോദ്യം, ഇവിടെ അങ്ങനെയല്ല, ചോദ്യകർത്താവിന് സംശയമുണ്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ. എന്നാലും ആവേദിത ബ്രഹ്മണി തദ്വിജ്ഞാന വിഷയ പ്രപഞ്ച വിലയോ വിഷയോ നിയോഗ ശരി അംഗീകരിക്കാം. തത്വത്തെ ബോധിപ്പിക്കുന്നു. അപ്പോ തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ അതോടൊപ്പം ഒരു വിധിയുണ്ടെങ്കിലോ, തത്വബോധനം തന്നെയാണ് വിധി എന്ന് വന്നാലോ, അങ്ങനെ വന്നാൽ എന്താ ദോഷം? തത്വബോധന ഒരു വിധി, അതിലെന്താ ദോഷം? അവിടെ കർമ്മം വരും, ഒരനുഷ്ഠാനം കൂടെ അവിടെ നിർദ്ദേശിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതാ ഇന്ന ഉപായത്തിലൂടെ ഈ തത്വജ്ഞാനിയാകണം എന്നൊരു ഉപായാന്തരം കൂടെ അവിടെ നിർദ്ദേശിക്കുന്നു. അതിന് തത്വത്തെ ബോധിപ്പിക്കുകയും ചെയ്തു. ഉപായാന്തരം നിർദ്ദേശിക്കുന്ന ഈ ദോഷമുണ്ട്, മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടോ ചിത്തത്തിന്റെ ശുദ്ധിക്ക് വേണ്ടിയോ ഉപായാന്തരങ്ങൾ നിർദ്ദേശിക്കാം, അത് ദോഷമുണ്ട്. ഉപാസനയും കർമ്മങ്ങളുമൊക്കെ അവിടെയാണ്. പക്ഷേ തത്വത്തെ ബോധിപ്പിക്കുന്നതിന് അവിടെ ഒരു ഉപായാന്തരങ്ങൾ നിർദ്ദേശിക്കുക. എങ്ങനെ? തത്വത്തെ ബോധിക്കുന്നതിന് തത്വത്തെ ശ്രവിച്ചാൽ പോരാ, മറ്റെന്തെങ്കിലും കൂടെ വേണം എന്നും. ഇവിടെ അദ്വൈത ആചാര്യന്മാർക്ക് തന്നെ ഭ്രമം വന്നിട്ടുള്ള സ്ഥലമാണ്. അദ്വൈതാചാര്യന്മാരെന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതന്മാർക്ക് വരെ ആശയക്കുഴപ്പം വന്ന സ്ഥലമാണ്. പിന്നെ സാധാരണക്കാരന്റെ കാര്യം പറയാനുണ്ട്. ഭാമതികാരൻ പോലെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ വ്യാഖ്യാനിച്ച് കുളമാക്കിയിട്ടുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാരാണ് എന്ന് പറയുമ്പോൾ ഭാഷകാരൻ പറഞ്ഞത് ആ രീതിയിൽ ഉൾക്കൊണ്ടില്ല, അവരുടെ വ്യാഖ്യാന അസംബന്ധം എന്നുള്ളതല്ല. ഭാഷകാരൻ പറയുന്നത് അതേ രീതി ഉൾക്കൊള്ളുക എന്നുള്ളതിന് പകരം അവരവരുടേതായ പ്രക്രിയകൾ സൃഷ്ടിച്ചു, അതാ സംഭവിച്ചു. അതിനുള്ള പാണ്ഡിത്യവും കഴിവും ഒക്കെ ഉള്ളതുകൊണ്ട് ഭാഷ്യത്തിൽ നിന്ന് അവരുടെ വിചാരം അകന്നുപോയി. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു വിധിയെക്കൂടെ സ്വീകരിക്കുക, ഒരു കർത്തവ്യത്തെ കൂടെ നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. തത്വത്തെ ബോധിപ്പിക്കുക, ഒരു കർത്തവ്യത്തെ അതോടൊപ്പം അതൊരു വിധിയായി അവിടെ സ്വീകരിക്കുക. അത് ഭാഷകാരൻ അംഗീകരിക്കുന്നില്ല. അവിടെ ഭാഷകാരൻ പറയുന്നത് ഇത് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധമുണ്ടാവും, മറ്റുള്ള ആചാര്യന്മാർ പറയുന്നത് അങ്ങനെ ബോധം ഉണ്ടാകുന്നില്ലല്ലോ. തത്വമസി എന്ന് 100 തവണ കേട്ടാലും ശരി, തത്വത്തെയാണ് ബോധിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ എത്ര തവണ കേട്ടുകഴിഞ്ഞാലും അവിടെ ബോധം ഉണ്ടാകുന്നില്ല. അപ്പോൾ ബോധമുണ്ടാകാൻ വേണ്ടി മറ്റു പല കാര്യങ്ങളും ചെയ്യണം. അങ്ങനെ മറ്റു പല അഭ്യാസങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ബോധമുണ്ടാകത്തുള്ളൂ. ഇതാണ് ഭാഷകാരൻ മറ്റെന്തെങ്കിലും ഒരു കർത്തവ്യത്തെ അവിടെ നിർദ്ദേശിക്കുന്നില്ല. ബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ, ബോധം ഉണ്ടാകാതിരിക്കാൻ ഭാഷകാരനും പറയും തത്വമസി എന്ന് പറഞ്ഞ ഒരുത്തിന് ബോധം ഉണ്ടാകണം. സാഹിബിന്റെ മുമ്പ് വെച്ച തത്വമസി എന്ന് പറഞ്ഞാൽ ബോധമുണ്ടാകും. ഇനി സംസ്കൃത പണ്ഡിതന്റെ മുമ്പ് വെച്ചെന്ന് തത്വമസി എന്ന് പറഞ്ഞാൽ ബോധമുണ്ടാകും? ഇല്ല. ബോധമുണ്ടാകാതിരിക്കുന്നതിന് പല കാരണങ്ങളും വരാം. പക്ഷെ ബോധം ഉണ്ടാകേണ്ടത് ആ ഉപദേശത്തിൽ നിന്ന് തന്നെയാണ്. കാരണം അതാണ് പ്രമാണം. പ്രമാണത്തിൽ നിന്നേ പ്രമേയം ഉണ്ടാവും. അത് ഈ സൃഷ്ടിയിലൊരു വിശേഷതയാണ്. പ്രമ പ്രമാണത്തിൽ നിന്നേ ഉണ്ടാകുന്നുള്ളൂ, മറ്റൊന്നിൽ നിന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് പ്രമേയമാണ്. അത് പ്രമാണത്തിൽ നിന്നേ ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് അതിന്റെ നിയമം. പ്രമാണപ്രവൃത്തിയാണ് പ്രവർത്തി, വേറെ പ്രവൃത്തിയൊന്നുമല്ല. പ്രമാണപ്രവൃത്തി പ്രമയ്ക്ക് കാരണം. ഇതിലാണ് ഭാഷകാരൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തത്വമസി എന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ ഒരിതിനും ബോധം ഉണ്ടാവണമെന്നില്ല. ഇനി തത്വമസി എന്ന് ഉപദേശിക്കുന്ന ആൾ തന്നെ തത്വത്തെ ഗ്രഹിച്ചിട്ടില്ലെങ്കിലും അയാൾക്ക് അത് ബോധിപ്പിക്കാൻ പറ്റും. അതും നടക്കുന്ന കാര്യമാണ്. പറയുന്ന ആൾ ഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് പറയും. പഴയകാലത്ത് പറയും, കൂനം ചക്കയ്ക്ക് മുരിയും കൂടാന്ന് പറയും. അതങ്ങനെ ഇരിക്കും. അങ്ങനെ അതിൻ്റെ ഒത്തുചേരൽ സംഭവിക്കത്തുള്ളൂ. എന്നുവെച്ചാൽ ശിഷ്യന് യോഗ്യതയുണ്ടെങ്കിൽ, ശിഷ്യനെക്കാരൻ മോശക്കാരനാണോ ഗുരു? യോഗ്യതയല്ലാത്ത ഗുരു അവിടെ വരത്തില്ലല്ലോ. ശിഷ്യന് യോഗ്യനായി ഗുരുവിന് യോഗ്യതയില്ല, അങ്ങനെ വരത്തില്ല. ഗുരുവിന് യോഗ്യത ആണ്, ശിഷ്യന് ചിലപ്പോൾ യോഗ്യതയില്ലാതെ വരാം. മറിച്ച് സംഭവിക്കത്തില്ല. പിന്നെ ഗുരുവും ശിഷ്യനും ഒരേ സ്റ്റാൻഡേർഡിലായിരിക്കും. അതാ സാധാരണ സംഭവിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സാറേ, മുരിയൻ കൂടാന്ന് പറഞ്ഞ മുരിയൻ കൂടാന്ന് പറഞ്ഞ അങ്ങനെ കേട്ടില്ല. മുരിയൻ കൂടാന്ന് പറഞ്ഞ മുരിയൻ കൂടാന്ന് പറഞ്ഞ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണെങ്കിൽ പഴയ കാലത്ത് അതും വളഞ്ഞു തന്നെ ഇരിക്കും, അതിനനുസരിച്ചുണ്ടാക്കും. ഒരു നാടൻ പ്രയോഗമാണ്, ഞാനൊരു നാടനാണ്. അപ്പൊ നല്ല ചക്കയാണെങ്കിൽ കൂടെ അതിനനുസരിച്ചുണ്ടാക്കിയിട്ടും പഴയ കാലത്ത് പക്ഷികളൊന്നും കഴിക്കാതിരിക്കാനും വേണ്ടിയിട്ട് അതിനൊരു സുരക്ഷിതാവരണം ഉണ്ടാക്കുന്നതാണ്. പ്രമാണമായതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ആവേദ്യത എന്ന് പറഞ്ഞത്, എന്നുവെച്ചാൽ അത് ബോധിപ്പിക്കുകയാണ്. പിന്നെ ചെയ്യുമെന്നൂടെ പറഞ്ഞാലേ എന്താവൂ, നിയോഗമാകത്തുള്ളൂ. കുരു പോലെയുള്ള ശബ്ദങ്ങളാണ് യജയത കുരു ഇങ്ങനെയൊക്കെയുള്ളത് നിർദ്ദേശിക്കുമ്പോഴാണ് അവിടെ ഒരു കർമ്മം വരുന്നത് എന്ന് പറയുന്നില്ലല്ലോ. ശ്രവണം ചെയ്യുമെന്നല്ല പറയുന്നു. ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ പ്രവൃത്തിയെ കുറിക്കുന്ന വാക്യങ്ങൾ വേണം. ബോധിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് തത്വം ഇന്നതാണെന്ന് പറയുന്നു. തത്വമസി കുരു എന്നല്ല പറയുന്നു, പിന്നെയോ തത്വമസി തത്വമസി കുരു എന്ന് പറഞ്ഞാൽ സംഗതിയെല്ലാം മാറി. പിന്നെ അത് ഏത് ഗുരുവാണെന്ന് അന്വേഷിച്ച് കിടക്കും. അതിൻ്റെ പറയുക ഭവസി എന്നാണ് ബോധിപ്പിക്കുന്നേ ഉള്ളൂ. സർവം കല്ലിതും പറഞ്ഞില്ലേ, സർവം കല്ലിതം ബ്രഹ്മ ഇതം സർവം ബ്രഹ്മ ഭവതി. അവിടെ നിന്നും അങ്ങനെയുള്ള നിർദ്ദേശങ്ങളില്ല, പ്രവൃത്തിക്കുള്ള നിർദ്ദേശങ്ങളില്ല. അതാണ് തത്വത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നത്. സർവം കല്ലിതം ബ്രഹ്മ കുരു എന്ന് പറയുന്നുണ്ടോ? പക്ഷെ ആ തത്വജ്ഞാനത്തിന് ഒരു കുരുവാക്കിയതാണ് മഹാഗുരു സമീപ ഈശാ വാസ്യമിതം സർവം എന്നുള്ളതിലോ വാസ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്രിയ ചർച്ച ചെയ്ത് കഴിഞ്ഞല്ലേ. വാസ്യത്തിന് എന്താ അർത്ഥം പറഞ്ഞത്? മൂടപ്പെടേണ്ടതാണ്. എന്താ ഭാഷകാരൻ അർത്ഥം പറഞ്ഞത്? അച്ഛാദനീയം എന്ന് പറഞ്ഞു പറഞ്ഞാൽ അവിടെ മിഥ്യാബുദ്ധി തിരസ്കാരം, മിഥ്യാബുദ്ധിയെ തിരസ്കരിച്ചിട്ട് അവിടെ തത്വബുദ്ധിയാണ് വരേണ്ടത് ശ്രോതാവ് എന്നാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞത്. ഇനി ജ്ഞാനത്തിൻ്റെ വിധികൾ വരാം, വരില്ല എന്ന് പറയുന്നില്ല. അങ്ങനെ വരുന്നിടത്ത് എന്തായിരിക്കും പറയുന്നത്? ഉപാസനകളായിരിക്കും നിർദ്ദേശിക്കുന്നത്. ഉപാസനകൾക്ക് വിധിയുണ്ട്, തത്വത്തെ ബോധിപ്പിക്കുന്നിടത്ത് വിധിയില്ല. അതാണ് ഒരു കർത്തവ്യ തുടങ്ങിയ പ്രയോഗങ്ങളില്ല. വിധി എന്ന് പറയുമ്പോൾ കർത്തവ്യം, ഇവിടെ ജ്ഞാനം എന്ന് പറയുമ്പോൾ ജ്ഞേയം, രണ്ടും വ്യത്യാസം. അവിടെ അറിയാനേ ഉള്ളൂ, പിന്നെ അനുഷ്ഠിക്കാനൊന്നുമില്ല. അനുഷ്ഠിക്കാനുണ്ടെങ്കിൽ പിന്നെ അവനങ്ങനെ കൃതകൃത്യനാകും. ഒരിക്കലും എന്തെങ്കിലും അനുഷ്ഠിക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം, ഒരു അനുഷ്ഠാനമായിരുന്ന ഒരു കൃതകൃത്യതയില്ല. എനിക്ക് മോക്ഷം നേടണം, അതിൻ്റെ അനുഷ്ഠാനമായി ഒന്നായിരിക്കും. എന്നും മോക്ഷത്തിന് വേണ്ടി, മോക്ഷം നേടാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അല്ല, ഇനി എനിക്ക് മോക്ഷവും നേടണം, ലോകവും നന്നാക്കണം, രണ്ടും കർത്തവ്യമായിരിക്കത്തേ ഉള്ളൂ. അത് പറയുന്നു ആവേദിതേ ബ്രഹ്മണി. ശരി, ബ്രഹ്മത്തെ ഇപ്പൊ ചോദിക്കുന്ന പോലെ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു, അത് അംഗീകരിക്കാം. തദ് വിജ്ഞാന വിഷയപ്രപഞ്ചവിലയോ, ആ വിജ്ഞാനം കൊണ്ട് സംഭവിക്കേണ്ട പ്രപഞ്ചവിലയം. കാരണം വിജ്ഞാനം കൊണ്ട് എന്താ സംഭവിക്കേണ്ടത്? പ്രപഞ്ചവിലയമല്ലേ ഭാഷകാരൻ പറഞ്ഞല്ലോ, ജ്ഞാനം ഉണ്ടാകുന്നു, പ്രപഞ്ചവിലയവും സംഭവിക്കുന്നു. തദ്വിജ്ഞാന വിഷയ, അപ്പോൾ അത് രണ്ടിനും വേണ്ടിയിട്ട് വിജ്ഞാനം വിഷയോ യസ്യ, എന്താണ് അന്യപദാർത്ഥം? അന്യോഗ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വിജ്ഞാന വിഷയമായിട്ടുള്ള ഒരു നിയോഗം, വിധി, അല്ലെങ്കിൽ പ്രപഞ്ച വിലയ വിഷയവുമാ, പ്രപഞ്ച വിലയം വിഷയമായിരിക്കുന്ന നിയോഗത്തിൻ്റെ ഒരു വിഷയം കാണും. സർഗകാമ യജയത്ത് അവിടെ ഒരു നിയോഗമുണ്ട്. ആ നിയോഗത്തിൻ്റെ വിഷയം എന്താണ്? യാഗം. അതുപോലെ ഇവിടെ പ്രപഞ്ചത്തെ വിനയിപ്പിക്കുന്നതിനുള്ള ഒരു കർമ്മം, അല്ലെങ്കിൽ ബ്രഹ്മവിജ്ഞാനം വിഷയമാക്കുന്ന ഒരു കർമ്മം എന്ന് പറയുമ്പോൾ, ഏതെങ്കിലും ഒരു ക്രിയയിലൂടെ ബ്രഹ്മവിജ്ഞാനത്തെ ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഒരു ക്രിയയിലൂടെ പ്രപഞ്ച വിലയത്തെ സമ്പാദിക്കണം. അങ്ങനെ ഒന്നായിക്കൂടെ എന്നാ ചോദിക്കും. നമ്മൾ ഈ സംശയിക്കുന്ന പോലെ എന്നാലും തത്വം ശ്രവിക്കുന്നു, ഒന്നും ചെയ്യാതെ ജ്ഞാനം ഉണ്ടാകുന്നു, അത് അംഗീകരിക്കാൻ പ്രയാസമാണ്. കാരണം ഇത്രയും കാലം ചെയ്തതൊക്കെ പിന്നെ വെറുതെ ആയിരുന്നു എന്നൊരു ചിന്ത മനസ്സിൽ വരും. കാരണം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വെറുതെ ആവും, അതൊന്നുമല്ല പറയുന്നു. ഇത്രയും കാലം ചെയ്തത് വെറുതെയല്ല, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും വെറുതെയല്ല. ഇവിടെ പറയുന്ന തത്വജ്ഞാനത്തിന്റെ കാര്യമാണ്. ഇവരെ ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ മറ്റ് ഫലങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടെ ഉണ്ട്, ഈ പറയുന്ന കാര്യങ്ങൾ ഭാഷകാരൻ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഭാഷ്യത്തിൽ നിന്നല്ല, വേറൊരിടത്തൊന്നും കിട്ടത്തില്ല. അതുകൂടെ മനസ്സിലാക്കും. ഹോൾസെയിലായോ റീറ്റെയിലായിട്ടോ ഒരിടത്തൊന്നും കിട്ടത്തില്ല. അതിന് ഭാഷ്യത്തെ തന്നെ സമീപിക്കണം. അങ്ങനെ ഭാഷ്യത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ തന്നെ പ്രജ്ഞയാണ്. അതിങ്ങനെ വിശദമായിട്ട് ശ്രുതിയിലുണ്ടോ? ഇല്ല, ഒരിടത്തു നിന്ന്. ശ്രുതിയിൽ തത്വം വസി അഹം ബ്രഹ്മാസ്മിയിലൊക്കെ ഉണ്ട്, അത് ശരിയാ. സമീതേ വിഷയല്ലേ ആത്മീയത്യവോപാസീതയിൽ ചർച്ച ചെയ്യുന്നത്? ആത്മീയത്യവോപാസീത അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നു. പല ഭാഗങ്ങളിലും അത് വന്നിട്ടുണ്ട്. ഇവിടെ അത് ഭാഷകാരൻ വിശദമായി വീണ്ടും ചർച്ച ചെയ്യുന്നു. അത് ഭാഷ്യത്തിൽ നിന്ന് മാത്രമേ കിട്ടൂ, വേറെ ഒരിടത്തുനിന്നും ഇത് കിട്ടത്തില്ല. ഈ ഒരറിവ് അതും മനസ്സിലാകും. അദ്വൈതത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് ഭ്രാന്തികൾ, അദ്വൈതത്തെ സംബന്ധിച്ച് ഒരുപാട് ഭ്രാന്തി നിലവിലുണ്ട്. ആ ഭ്രാന്തികളെല്ലാം നിരാകരിക്കുന്നതാണ് ഭാഷ്യകാരന്റെ ഈ വാക്യം. ഭാഷ്യകാരൻ അദ്വൈതത്തെ വെളിപ്പെടുത്തിയത് വളരെ കൃത്യമായിട്ടാണ്. ഒരാൾക്ക് സംശയങ്ങളൊന്നും വരാത്ത രീതിയിൽ കൃത്യമായിട്ടാണ്. പിന്നെ ഈ സംശയങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് വ്യാഖ്യാനങ്ങളിലാണ്. വ്യാഖ്യാതാക്കൾ പലതരത്തിൽ വ്യാഖ്യാനിച്ചു, അവിടെ കുഴപ്പം വരുന്നു. അപ്പോൾ ആ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ സംശയങ്ങളെയും കൊണ്ടുവന്നിട്ട് സമാധാനം പറയുന്നത്. നിന്നു ആവേദിതേ ബ്രഹ്മണി, ബ്രഹ്മത്തെ ബോധിപ്പിച്ചാലും തദ്വിജ്ഞാന വിഷയ പ്രപഞ്ച വിഷയവിലയോ വാ നിയോഗ, ബ്രഹ്മവിജ്ഞാനത്തെ വിഷയമാക്കുന്ന ഒരു വിധി അല്ലെങ്കിൽ പ്രപഞ്ച വിലയത്തെ വിഷയമാക്കുന്ന ഒരു വിധി ഉണ്ടായിക്കൂടെ എന്നാണ്. ബോധിപ്പിച്ചാലും വിധിയിലൂടെ അനുഷ്ഠാനത്തിലൂടെയാണ് ഇത് രണ്ടും സാധിക്കേണ്ടത് പറയുന്ന. അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. നിഷ്പ്രപഞ്ച ബ്രഹ്മാത്മത്വ ആവേദനേനൈവ ഉഭയസിദ്ധേഹി. എന്താ ബോധിപ്പിക്കുന്നത് നിങ്ങൾ? ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണോ, ബ്രഹ്മത്തെ വിലയിപ്പിക്കുന്നത് ഇതാണ്, അല്ല പ്രപഞ്ചത്തെ വിലയിപ്പിക്കുന്നത് ഇതാണ്. എല്ലാവർക്കും ഒരു പ്രശ്നം ആയിരിക്കും. പ്രപഞ്ച ശല്യപ്പെടുത്തുന്നു. ഈ മുക്തി എന്ന് പറയുന്ന ആ സങ്കല്പം തന്നെ മനുഷ്യന് വന്ന ഇതുകൊണ്ടാണ്, പ്രപഞ്ച ശല്യപ്പെടുത്തുന്നു പല രൂപത്തിൽ. പ്രപഞ്ച അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, ദുഃഖത്തെ ഉണ്ടാക്കുന്നു. ചിലർക്ക് സുഖവും ദുഃഖവും ശല്യം, ചിലർക്ക് ദുഃഖശല്യം സുഖം വേണം. ഇങ്ങനെ ഈ പ്രപഞ്ചം ശല്യപ്പെടുത്തുന്നു എന്നുള്ള തോന്നലാണ് എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെയും അടിസ്ഥാനം. ഏതൊക്കെ ആധ്യാത്മികമായി മുക്തിയെക്കുറിച്ച് ആരൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, അത് കൃഷ്ണനായാലും ശരി, ബുദ്ധനായാലും ശരി, ശങ്കരാചാര്യനായാലും ശരി, ഒക്കെ അടിസ്ഥാനം ഇതാണ്, പ്രപഞ്ചം ശല്യമാണ്. കഷ്ടപ്പാടുകൾ ദുരിതങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ നിന്ന് മുക്തി വേണം. അതിൽ നിന്ന് മുക്തി വേണമെങ്കിൽ പ്രപഞ്ചം തന്നെ ഇല്ലാതാകണം. ഇപ്പൊ പ്രപഞ്ചം ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഈ പ്രപഞ്ചം ഇല്ലാതാകുന്ന എങ്ങനെ? പ്രപഞ്ചം അനാദികാലമായി പ്രപഞ്ചം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ പ്രപഞ്ചം ഇങ്ങനെ ഇല്ലാതാകുന്നു. അപ്പൊ പിന്നെ പ്രപഞ്ചത്തിന് വിട്ട്, പ്രപഞ്ചത്തിൽ നിന്ന് താൻ രക്ഷപ്പെടുക, അപ്പൊ തന്റെ മുക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ പ്രപഞ്ചത്തിൽ നിന്ന് താൻ രക്ഷപ്പെടുന്നു നോക്കി, പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടൊരുവനായിരിക്കണം താൻ. അപ്പൊ താൻ ആത്മാവ്, പ്രപഞ്ചം അനാത്മാവ്, ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായി. അപ്പോ ഭാഷ്യകാരം പറയുന്നത് ഈ പ്രപഞ്ചമല്ല ശല്യം ചെയ്യുന്നു, പിന്നെന്താണോ, ആ പ്രപഞ്ചത്തിന് സത്യത്വ ബുദ്ധിയാണ്, അതാണ് അവിടുത്തെ മുഖ്യമായ കാരണം. ഭാഷകാരൻ അവിടെയാണ് തിരിഞ്ഞത്. അത് അതുപോലെ വ്യക്തമായിട്ട് അതുവരെ ആരും ചിന്തിച്ചില്ല. പ്രപഞ്ചം ശല്യമല്ല, പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബുദ്ധിയാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബുദ്ധി പോയാൽ പിന്നെ പ്രപഞ്ചമേ ഇല്ല, പിന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് പരാതി പറയേണ്ട കാര്യമില്ല. പ്രപഞ്ചത്തിലെ സത്യത്വ ബുദ്ധി പോയാൽ പ്രപഞ്ചം പിന്നെ ഇല്ല. അനിത്യം എന്ന് പറയുന്നത് എന്നും വ്യത്യാസമുണ്ട്. അനിത്യം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടായി നശിക്കുന്നു, അതിനാണ് അനിത്യം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് മിഥ്യാത്വമാണ്, അനിത്യത്വമല്ല. അനിത്യമാണെന്ന് അംഗീകരിക്കുന്നു പ്രപഞ്ചം, കാരണം പ്രപഞ്ചത്തിലെ ഓരോ അംശത്തിൻ്റെയും ഉത്പത്തിയും സ്ഥിതിയും നാശവും കാണുന്നു, അതുകൊണ്ട് അനിത്യമാണ്. അതുപോലെ അനിത്യമാണെന്നുള്ള അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ അനിത്യമായ വസ്തുക്കളിലും മനുഷ്യന് സത്യത്വ ബുദ്ധിയുണ്ട്. അവിടെ തകരാറ്. നമ്മുടെ അനുഭവങ്ങളെല്ലാം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളെല്ലാം പൊതുവെ വ്യാവഹാരികമാണ്. ഭ്രാന്തി ഒഴികെയുള്ളിടത്തെല്ലാം വ്യാവഹാരികമാണ്. അപ്പോൾ അതിൽ വരുന്ന അനിത്യത്വ ബുദ്ധി അല്ല, അനിത്യമാണെന്ന് എല്ലാവർക്കും അറിയാം ഇതൊക്കെ അനിത്യമാണ്. പക്ഷെ അനിത്യമായ പ്രപഞ്ചം തന്നെ ശല്യപ്പെടുത്തുന്നു. അപ്പൊ അനിത്യത്വ ബുദ്ധി കൊണ്ട് മാത്രം കാര്യമില്ല, അത് അസത്യമാണെന്നുള്ള ബോധം വരണം. സത്യം എന്ന് വെച്ചാൽ ബാധിതമല്ലാത്തത്. അസത്യമാണെന്നുള്ള ബുദ്ധിക്ക് വിഷയമില്ലാത്തതാണ് എന്ത്? സത്യം. പ്രപഞ്ചത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, അസത്യമാണെന്നുള്ള ബുദ്ധിക്ക് വിഷയമാകുന്നു. സത്യം എന്ന് പറഞ്ഞാൽ അസത്യബുദ്ധിക്ക് വിഷയം ആകുന്നില്ല. അസത്യബുദ്ധി ഇത് അസത്യമാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇതിൻ്റെ മുഖ്യമായ അനിത്യത്വം. അല്ലാതെ അനിത്യത്വം എന്ന് പറയുന്നത് ഉണ്ടായി നശിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല. അപ്പൊ ചില സ്ഥലങ്ങളിൽ അനിത്യം എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലായിരിക്കും, അസത്യം എന്നുള്ള അർത്ഥത്തിലായിരിക്കും. അസത്യത്വ ബുദ്ധി വേണ്ടിയിട്ടായിരിക്കും ഇത് അനിത്യ ബുദ്ധി എന്ന് പറയുന്നത്. അദ്വൈതത്തിൽ തന്നെ ചില സ്ഥലങ്ങൾ മിഥ്യാത്വ ബുദ്ധി എന്ന് പറയുന്നതും എന്താണ്? അസത്യത്വ ബുദ്ധി എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സ് പ്രതീത്യ അഭാവം എന്നുള്ള അർത്ഥത്തിലല്ല. പ്രതീതി ഉണ്ടായിരിക്കുകയോ പ്രതീതി അഭാവത്തെ കുറിച്ച് ചിന്തിക്കുന്നതിലൊരർത്ഥമുണ്ട്. പ്രപഞ്ചപ്രതീതിയുണ്ട്, സത്യമോ അസത്യമോ എന്നാണ് ഇവിടെ ചിന്തിക്കുന്നത്. പ്രപഞ്ചപ്രതീതി ഉണ്ടായിരിക്കുകയും പ്രപഞ്ചപ്രതീതി അഭാവം അതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനൊരർത്ഥമുണ്ട്. അതൊട്ട് അറിയാനും പറ്റത്തില്ല. ഇപ്പം എൻ്റെ മുമ്പിൽ ഈ വസ്തുവായിരിക്കും, ഈ വസ്തുവിൻ്റെ ഭാവാത്മകമായ അനുഭവമാണ്. ഇത് ഭാവാത്മകമായി അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഇതിൻ്റെ അഭാവത്തെ എനിക്കറിയാൻ പറ്റില്ല. ഇവിടെ തന്നെ കൽപ്പിക്കാൻ വേറെ എവിടെയെങ്കിലും കാണും, എവിടെയാണോ അനുഭവമുള്ളത് അവിടെ അതിൻ്റെ അഭാവത്തെ എനിക്കറിയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇത് പ്രത്യക്ഷ സിദ്ധമായിരിക്കും. അപ്പം മിഥ്യ എന്ന് പറഞ്ഞാൽ പ്രതീത്യ അഭാവം എന്നുള്ള അർത്ഥമില്ല, അങ്ങനെയും വ്യാഖ്യാനിക്കുന്നതാണ് കുഴപ്പം വരുന്നത്. പ്രതീതി പ്രതീതി തന്നെയാണ്, പക്ഷെ ആ പ്രതീതിയിൽ അസത്യത്വ ബുദ്ധി, അതാണ് ഇവിടെ അദ്വൈതം ബോധിപ്പിക്കുന്നത്. ഇനി പ്രതീതിയിൽ അസത്യത്വ ബുദ്ധി വന്നുകഴിഞ്ഞാൽ പ്രതീതി കുറിച്ച് വ്യാകുലതകളില്ല. പ്രതീതി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം പോലും അസംബന്ധമാണ്. ഉണ്ട് എന്നുള്ള ബുദ്ധി സത്യത്വത്തെ ബോധിപ്പിക്കുന്നു. ഉണ്ട് എന്നുള്ള ബുദ്ധി, ഇല്ല എന്ന് പറയുന്നത് പ്രതീതിയുടെ അഭാവത്തെയാണ് ബോധിപ്പിക്കുന്നത്. സ്വാമി, പ്രതീതി ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അസത്യത്വമില്ലേ? പ്രതീതിയാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ അത് സത്യബുദ്ധിയാണോ? പ്രതീതി എന്ന് പറയുമ്പോൾ തന്നെ അത് അസത്യമാണെന്ന്? രണ്ടും വരാം. ഒരാൾ പറയുന്നു പ്രതീതി എന്ന് പറയുമ്പോൾ അസത്യം, ഉണ്ടെന്ന് പറയുന്നുണ്ട് സത്യം എന്ന് തോന്നുകൂടി. രണ്ടിടത്തും യുക്തിയില്ലേ? പ്രതീതി എന്ന് പറയുന്നുണ്ട് അസത്യം, ഉണ്ടെന്ന് പറയുന്നുണ്ട് സത്യം എന്നും പറയാം. അതുപോലെ തന്നെ ഇല്ലാന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? പ്രതീതിയുടെ ഇല്ലായ്മ വരത്തില്ലേ. അതുകൊണ്ട് പ്രതീതിയെ കുറിച്ച് എന്താ പറയുന്നത്? അതുകൊണ്ടാണ് അദ്വൈതികളുടെ പ്രതീതിയെ കുറിച്ച് എന്ത് പറയും? അനിർവചനീയം. എന്നാലും വ്യാകുലത ഉണ്ടായാലേ തീരും. അത് തന്നെ, എന്തായാലും വ്യാകുലത വേണം എന്ന് നിർബന്ധമാണ്. അതാണ് അനുരചനീയം എന്ന് പറയുന്നത്. പ്രതീതികളെ സംബന്ധിച്ച് അങ്ങനെയാണ്. അത് നമ്മളവിടെ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നത് തന്നെയാണ് സുഖമോ ദുഃഖമോ ഏതിനെക്കുറിച്ച് പറഞ്ഞാൽ. പ്രപഞ്ചത്തിൽ ഒന്ന് സുഖദുഃഖങ്ങളും വേറെന്നുള്ളതല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ പ്രപഞ്ചത്തെ സംബന്ധിച്ച് അനുവചനീയ പറയുകയാണെങ്കിൽ സുഖദുഃഖങ്ങളെന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അവിടെയും എന്താണ്, അനുവചനീയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാനോ പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനോ പോകുന്നില്ല. അതിലൂടെ നമ്മൾ ദുഃഖത്തെ സമർത്ഥിക്കുകയോ അല്ലെങ്കിൽ സുഖത്തെ സമർത്ഥിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ സ്ഥാപിക്കുകയാണ്. ശരി, പ്രപഞ്ചം പ്രതീതമാണ്, അതുകൊണ്ട് ഞാൻ ദുഃഖത്തെ സ്ഥാപിക്കുന്നു എന്ന് ധാരണ വേണ്ട. സുഖത്തെ സ്ഥാപിക്കുന്നു, അങ്ങനെയും ധാരണ വേണ്ട. അല്ലെങ്കിൽ നിഷേധിക്കുന്നു, അതുമല്ല. ആ രണ്ടു കാര്യമില്ല അവിടെ പറയുന്നു. അതിനാണ് മിഥ്യ എന്ന് പറയുന്നത്. അപ്പോ അത് തത്വം പരമാർത്ഥമായിരിക്കുകയും അവിടെ ഒന്നേ ഗ്രഹിക്കാനുള്ള എന്താണ്, അത് ബാധിതമാണ് എന്നുള്ള കാര്യം. തത്വത്തിന്റെ പാരമാർത്ഥിക സ്ഥിതി അതിനില്ല. അത് അറിയേണ്ട കാര്യമാണ്. അല്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാലും പിന്നെ ദുഃഖം അങ്ങനെ ശേഷിക്കുന്നു അല്ലെങ്കിൽ സുഖം ശേഷിക്കുന്നു എന്നല്ല എന്നുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്താ വിശേഷം? ഉപാസനയുടെ വിഷയമല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇവിടെയിപ്പോ ഉപാസനയെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നു. ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന നിഷ്പ്രപഞ്ച ബ്രഹ്മ തത്വം എന്ന് പറയുന്ന ബ്രഹ്മതത്വ ആവേദനം എന്താണെന്നുള്ളതാണ്. അപ്പോ നിഷ്പ്രപഞ്ച ബ്രഹ്മതത്വ ആവേദനം എന്ന് പറയുന്നിടത്ത് പറയുന്നതിന്റെ താല്പര്യം ഇതാണ്. അവിടെ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു ചോദ്യചിഹ്നമേ അല്ല. അതുകൊണ്ട് തന്നെ പിന്നെ പ്രപഞ്ചം ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. അത് ചിന്തിക്കാതിരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, നിഷ്പ്രപഞ്ചം എന്ന് പറയുന്നു. അല്ലാതെ പ്രപഞ്ചം ഉണ്ടോ ഇല്ലയോ എന്ന് വിവാദം നടത്തുന്നതിനാണ്. അതുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത് എന്താണ്, പ്രപഞ്ച പ്രതീതി അനുവചനീയമാണ് തത്വത്തെ ബോധിച്ചവനെ സംബന്ധിച്ച്. അത് പ്രപഞ്ചപ്രതീതി എന്ന് പറയുമ്പോൾ ആധ്യാത്മികവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ പ്രപഞ്ചപ്രതീതികളും എന്ന് പറയുന്ന അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ പ്രപഞ്ചം അവിടെ വീണ്ടും ഒരു പ്രശ്നമാകുന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ തത്വത്തെ ബോധിക്കുന്നതിൽ എന്താ വിശേഷത? തത്വം ബോധിച്ചിട്ടില്ല എന്നർത്ഥം. വീണ്ടും ഒരാൾ ചിന്തിക്കുകയാണ്, തത്വത്തെ ബോധിച്ചു പക്ഷെ പ്രപഞ്ചം ശല്യപ്പെടുത്തുന്നു പറഞ്ഞാൽ തത്വത്തെ ബോധിച്ചില്ലെന്നാണ്. തത്വത്തെ ബോധിക്കാത്തതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. പ്രപഞ്ചം നിലനിൽക്കുമോ, പ്രപഞ്ചം നശിക്കുമോ, പ്രപഞ്ചം വീണ്ടും പിടികൂടുമോ, ഇതെല്ലാം നിഷ്പ്രപഞ്ചം എന്ന് പറയുന്നത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അതാണ് ഭാഷ്യകാരൻ പറയുന്നത് ഉഭയസിദ്ധേഹേ. ആ നിഷ്പ്രപഞ്ച ബ്രഹ്മതത്വ ആവേദനം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ രണ്ടും ശ്രദ്ധിക്കും. എന്താണ് അത് ബോധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ബ്രഹ്മജ്ഞാനവും ഉണ്ടാകുന്നു, പ്രപഞ്ച വിലയവും ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് അജ്ഞാന സംശയ വിപര്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. പ്രപഞ്ച സത്തയെ സംബന്ധിച്ചും അങ്ങ് പ്രപഞ്ചത്തിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങളെ സംബന്ധിച്ചും നമ്മൾ അവിടെ സംശയങ്ങളൊന്നും അവശേഷിക്കുന്നു. ഒരാൾക്ക് വീണ്ടും സംശയം ഉണ്ടാകുകയാണെങ്കിൽ അയാൾ ഈ പറഞ്ഞ നിഷ്പ്രപഞ്ച തത്വത്തെ ഗ്രഹിച്ചില്ല എന്ന് ഞാൻ അർത്ഥമുണ്ടാവും. എന്നുവെച്ചാൽ ഭാഷ്യകാരൻ ബോധിപ്പിച്ച ആ തത്വത്തിൽ ന്യൂനത ഉണ്ടായതുകൊണ്ടല്ല, തത്വജ്ഞാനത്തിൽ ന്യൂനത ഉള്ളതുകൊണ്ടല്ല, തകരാറ് തൻ്റെ തലയ്ക്കുള്ളിലാണ്, തൻ്റെ ബ്രെയിനാണ് തകരാറെന്ന് മനസ്സിലാക്കും. അല്ലാതെ തത്വത്തിലല്ല. അതാണ് നിഷ്പ്രപഞ്ച തത്വാവേദനം കൊണ്ട് ഉഭയസിദ്ധം എന്ന് പറയുന്നു. എപ്പോഴും നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ഉണ്ട് ഇല്ല എന്നുള്ള പദങ്ങളാണ്. അതുകൊണ്ടാണ് ഉണ്ട് ഇല്ല എന്ന് നിർവചിക്കാതെ ഭാഷ്യകാരം പറയുന്നു എന്താണ് അനുവചനീയമാണ്. നമ്മുടെ ചിന്ത ഇങ്ങനെ ഉടക്കി നിൽക്കുന്ന എപ്പോഴും ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ഒന്നുകിൽ പ്രപഞ്ചത്തെ നമുക്ക് ഉണ്ടെന്ന് സമർത്ഥിക്കണം അല്ലെങ്കിൽ ഇല്ല എന്ന് സമർത്ഥിക്കണം. ഇത് രണ്ടും ഈ പറയുന്ന പ്രതീതിയിൽ അന്തർഭവിക്കുന്ന കാര്യമാണ്. ഉണ്ട് ഇല്ല എന്നുള്ള ഈ രണ്ടും സ്വതന്ത്രമായി നിലനിൽപ്പുള്ള ഒന്നല്ല. അത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പ്രപഞ്ചം നിത്യമാണോ അനിത്യമാണോ എന്ന് സാധാരണ യുക്തി ചിന്തിക്കുന്നു. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങളും ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു, അതുകൊണ്ടിത് പ്രപഞ്ചം അനിത്യമാണോ പറയുന്നു, ആകാശം പരമാണോ എന്നും നശിക്കുന്നില്ല അതുകൊണ്ട് നിത്യമാണ്. ഇങ്ങനെ ചിന്തിക്കുന്നിടത്താണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. അവിടെ മിഥ്യാത്വ ചിന്ത വരുന്നില്ല. അല്ലെങ്കിൽ പ്രപഞ്ച പരിണാമത്തെക്കുറിച്ച് ചിന്തിക്കുന്നിടത്താണ് നിത്യാനിത്യ ചിന്ത വരുന്നത്. സാധാരണ രീതിയിൽ അവിടെ ഉണ്ടില്ല എന്നുള്ള ചിന്ത വരുന്നു. നിഷ്പ്രപഞ്ചത്വം എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ട് ഇല്ല എന്നുള്ളതിന് യാതൊരു പ്രാധാന്യവും ഇല്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് സത് അസദ്ധ്യാം അനുവചനീയോ അയം പ്രപഞ്ച. ഈ പ്രപഞ്ചത്തെ അങ്ങനെ നിർവചിക്കാൻ കഴിയത്തില്ല. എന്നാലേ ഈ പ്രപഞ്ച പേടി മാറത്തുള്ളൂ. പലർക്കും ഉള്ള ഈ പ്രപഞ്ച പേടി അത് മാറണമെങ്കിൽ ഭാഷ്യകാരൻ പറഞ്ഞ രീതിയിൽ തന്നെ ധരിക്കണം. അത് എത്രയൊക്കെ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞാലും വീണ്ടും ഈ സംശയം തന്നെ വരും. അത് ഉദാഹരണങ്ങളിലൂടെ അല്ല ബോധിക്കേണ്ടത്, മറിച്ച് തത്വത്തെ തന്നെ ബോധിക്കേണ്ട കാര്യമാണ്. ഉദാഹരണങ്ങൾ കാണിക്കുന്നിടത്തെല്ലാം തത്വവുമായിട്ട് യോജിക്കാത്ത ചില അംശങ്ങൾ വരും, നമ്മുടെ മനസ്സ് അതിലുടക്കി നീക്കും. ഉദാഹരണത്തിൽ അങ്ങനെയാണല്ലോ എന്ന്. അതിലല്ല, ഉദാഹരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, തത്വത്തിൽ ഏത് അംശമാണോ എടുക്കേണ്ടത് ആ അംശത്തെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണം ഒരിക്കലും പൂർണ്ണമായും തത്വത്തിന് ഉദാഹരണമാകത്തില്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ ഇത് രണ്ടും പറയും. ഈ കാര്യം വരുമ്പോൾ തന്നെ ഉദാഹരണത്തെ കാണും, എന്നിട്ട് അവിടെ തന്നെ പറയും, ഞാൻ പറഞ്ഞ ഉദാഹരണത്തെ വെച്ചുകൊണ്ട് നിങ്ങൾ തത്വത്തെ ചിന്തിക്കരുത്. പൂർണ്ണമായിട്ട് തത്വത്തിലെ ചില അംശങ്ങൾ ഉദാഹരണത്തിൽ കാണും, അത് മാത്രമേ എടുക്കാവൂ. തത്വം ഒന്നേ ഉള്ളൂ. ഉദാഹരണങ്ങൾ നൂറുകണക്കിന് കിട്ടും. ആ ഉദാഹരണങ്ങൾ ഓരോന്നും വേറെ വേറെയാണ്. രജ്ജുസർപ്പ ഉദാഹരണം വേറെയാണ്, മരുമരീചിക ദൃഷ്ടാന്തം വേറെയാണ്, ആകാശനീലം വേറെയാണ്, വന്ധ്യാപുത്രൻ ആകാശകുസുമം ഇതൊക്കെ വേറെയാണ്. എല്ലാത്തിനും വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം തത്വത്തെ ഒന്നിനെ തന്നെ ഗ്രഹിക്കുന്നു.